വ്യക്തി സത്വരവ് ചിത്തസ്വസ്വരൂപം ആനന്ദമെന്ന് അനന്തവും പ്രകാശം ആനന്ദമെന്ന് സുഖമസ്തികയാർന്ന ഭാനുമാൻ പർക്കൻ അന്തൻ എന്നുള്ളാർന്ന ഒരു ശൂന്യവസ്തു. സച്ചിദാനന്ദത്തെ വളരെ അനായാസമായി അറിയുന്നവനാണ് ജ്ഞാനി. അപ്പോ എങ്ങനെയാണ് ഈ ജ്ഞാനിക്ക് അനായാസത കൈവരുന്നത്? അനായാസമായി അറിയുന്നു. പണ്ടുള്ളവൻ സൂര്യനെ കാണുന്നവന് വളരെ അനായാസമാണ്. അപ്പൊ ജ്ഞാനിക്ക് എങ്ങനെ ഇത് അനായാസമായി അറിയാൻ പറ്റുന്നു? എനിക്ക് വളരെ അനായാസമായി എന്നവിടെ പറയുന്നു. സുഖമസ്ഥിതയാർ അനായാസമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണോ കണ്ണുള്ളവൻ സൂര്യന്റെ അസ്തിത്വത്തെ അനായാസമായി ബോധ്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. അതുപോലെ ജ്ഞാനി അനായാസമായി സച്ചിദാനന്ദത്തെ അറിയുന്നു. ജ്ഞാനമില്ലാത്തവരത് അറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജ്ഞാനിക്ക് ഇങ്ങനെ അനായാസമായ ഒരു ബോധം ഉണ്ടാകുന്നത്? നിരന്തരമായ പ്രാക്ടീസ്. അങ്ങനെയാണ് ജ്ഞാനിക്ക് ഇത് അനായാസമായി തരുന്നത്. ഏത് കാര്യവും നമുക്ക് അനായാസമായി ബോധം വരിക എന്ന് പറയുന്നത് അവരുടെ പ്രാക്ടീസിനെ പരിശീലനത്തെ ആശ്രയിച്ചിട്ടാണ്. ഏത് കാര്യം? ഇപ്പൊ സർക്കസ് കളിക്കുന്നു, ട്രപ്പീസ്, നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നു. പക്ഷെ അത് നല്ല പ്രാക്ടീസ് തോന്നുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനായാസമാണ്. അവർക്കതിൽ യാതൊരു സംഭ്രമവുമില്ല. സംഭ്രമം ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല. വളരെ അനായാസമായി ഏത് അങ്ങനെ പരിശീലനം ആവശ്യമുള്ള ഏത് കാര്യം, സഹജമായിട്ടുള്ള കാര്യങ്ങളല്ല, കണ്ണുകൊണ്ട് കാണുന്നു, അതിനത് പരിശീലനത്തിന്റെ ആവശ്യമില്ല, സഹജമായി സംഭവിക്കുന്നതാണ്, നമ്മുടെ ജൈവികമായ ഘടനയുടെ ഭാഗമാണ്, കാണുക, കേൾക്കുക, മണക്കുക, ജീവിക്കുക. പക്ഷെ ഇതൊരു വിശേഷ കാര്യമാണ്. അപ്പൊ ജ്ഞാനിക്കിങ്ങനെ എന്താണ് സച്ചിദാനന്ദമാണ് എന്ന് അറിയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സഹജമായി ആയാസരഹിതമായി അറിയാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അത് മറ്റേതൊരു വിഷയം പോലെ തന്നെ ഏതൊരു സ്കില്ലും നമുക്ക് പ്രാക്ടീസ് കൊണ്ട് അനായാസമാകുമെങ്കിൽ ഞാനീ സംബന്ധിച്ച് എന്താണ് അത് പ്രാക്ടീസ് കൊണ്ട് അനായാസമാകും. അപ്പൊ എന്താണ് അടുത്ത പ്രാക്ടീസ്? തത്വവിചാരം തന്നെ. ഈ തത്വത്തെ കുറിച്ചുള്ള ചിന്ത, വിചാരം എന്ന് വെച്ചാൽ ചിന്ത. ചിന്ത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത് ചിന്തിക്കുന്നതല്ല, അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് കേൾക്കുക, ചർച്ച ചെയ്യുക, വായിക്കുക, പഠിക്കുക, ഏകാഗ്രമായി ചിന്തിക്കുക, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ചിന്ത എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ എന്താണ് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യം? ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യം അതിന് ആ ചിന്തയ്ക്ക് അനുകൂലമായ ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും, ജീവിത സാഹചര്യങ്ങൾ അതിനനുകൂലമായിരിക്കും എന്ന് അതുകൂടെ വേണം. നമ്മുടെ ജീവിത ശൈലി അനുകൂലമായിരിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിനനുകൂലമായിരിക്കും. സാഹചര്യത്തിന് വളരെ പ്രാധാന്യം. ചുറ്റുപാടുകളും അനുകൂലമായിരിക്കും. നമുക്ക് അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ പറയുന്നതിൽ യാതൊരു മാനസികമായ സംഘർഷമില്ലാതെ അനായാസമായിട്ട് ഈ സച്ചിദാനന്ദം ആണ് എന്നുള്ള കാര്യം ബോധിക്കാൻ പറ്റും. അത് പ്രാക്ടീസിലൂടെ പരിശീലനത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പിന്നെ അതിന് വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? പരിശീലനം എന്ന് പറയുമ്പോഴും അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ സംഗീതത്തിന് വാസനയില്ലാത്തവ എത്ര സംഗീതം പ്രാക്ടീസ് ചെയ്താലും അവന് സംഗീതം വരത്തില്ല. ഒരു കലയും സാഹിത്യവും ഒന്നും തന്നെ എന്താണ്, അതിനൊരു വാസനയില്ലെങ്കിൽ അവന് എത്ര പ്രാക്ടീസ് ചെയ്താലും ശരി, വെറും പരിശീലനം കൊണ്ട് മാത്രം അത് സാധിക്കും. മറ്റെല്ലാ അവന് ശരിക്കും പരിശ്രമമുണ്ട്, അവന്റെ സാഹചര്യങ്ങളുണ്ട്, അവന്റെ ജീവിത ശൈലി അതിന് അനുകൂലമാണ്. എല്ലാമാണെങ്കിലും മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് അവന്റെ വാസനയാണ്. അപ്പൊ വാസനയുടെ അനുകൂലമായിരുന്നു കഴിഞ്ഞാല് ബാക്കിയെല്ലാം വിജയിക്കത്തുള്ളൂ. ഈ വാസന അനുകൂലമായിരുന്നാൽ എത്രമാത്രം നമുക്ക് വാസന അനുകൂലമാണോ അതിനനുസരിച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ കുറഞ്ഞാലും ശരി, ഇത് അനായാസമാണ്. പരിശീലനം കുറഞ്ഞാലും സാഹചര്യങ്ങൾ പ്രതികൂലമായാലും എല്ലാം അവന് വാസന കൂടുതലുണ്ടെങ്കിൽ മറ്റേത് കാര്യത്തിനെയും പോലെ തന്നെ. ചിലര് സംഗീതം പഠിക്കാതെ തന്നെ നല്ല സംഗീതജ്ഞന്മാരായവരുണ്ട്, സംഗീതം പഠിക്കാതെ പ്രാക്ടീസ് ചെയ്യാതെ. അതുപോലെ ഇപ്പൊ ഗുരുവിനെയൊക്കെ പോലെയുള്ളവർക്ക് നമ്മൾ കേട്ടിട്ടുള്ള ജന്മനാ തന്നെ ഇതിന് മൊത്തം അങ്ങനെ ഒരു ആത്മീയതയിൽ വിശേഷമായ ഒരു വൈഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? സാഹചര്യങ്ങളോ പരിശീലനമോ അതിനൊക്കെ ഉപരിയായിട്ട്. എങ്ങനെയാണ് ഒരാൾ ജന്മനാ പാട്ടുകാരനാകുന്ന? അതുപോലെ അതിന് കാരണം വാസനയാണ്. വാസന എന്ന് പറഞ്ഞാൽ എന്താ? ജീനാണ്. പഴയകാലത്ത് ജീനിനെ കുറിച്ച് അറിയാത്തവർ അവരെന്ത് പറയും? വാസനയാണെന്ന് പറയും. ജീനാണ്, അതൊരു ഒരു സ്പെഷ്യൽ ജീനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ജീൻ എന്ന് പറയുന്നത് അതെപ്പോഴും ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ അത് പരിണാമത്തിന് വിധേയമാകുന്ന ഒന്നാണ്. അപ്പോ അതിങ്ങനെ ഇതിനൊക്കെ അനുകൂലമായി പരിണാമം സംഭവിക്കുമ്പോൾ ജീന് തന്നെ എല്ലാവരിലും ഉണ്ട് ജീന്. പക്ഷെ പാട്ട് പാടുന്നവനിരിക്കുന്ന ജീൻ എന്താണ്? ആ ജീൻ എന്റെ കയ്യിലില്ല അല്ലേ. അപ്പോ ഈ പാടുന്നവന്റെ അച്ഛൻ പാട്ടുകാരനായിരിക്കണമെന്നില്ല, മോം പാട്ടുകാരനായിരിക്കണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഇനി അച്ഛനെപ്പോലെ മോൻ പാട്ടുകാരനാവണമെന്നില്ല. യേശുദാസിന്റെ മോൻ അതിന് എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും യേശുദാസിനെ പോലെ വരില്ല, വരുന്നില്ല. അമേരിക്കയിൽ പോയി പഠിച്ചിട്ട്. കാരണം എന്താണ്? അതുപോലൊരു സ്പെഷ്യൽ ജീനാണ്. അപ്പൊ ആ ജീനിന്റെ മ്യൂട്ടേഷനാണ്. പിന്നെ കുറെ അതിന്റെ സ്വാധീനം വരുമെന്നുള്ളതേ ഉള്ളൂ. ജീവനിൽ വരുന്ന അതിന് ആകസ്മിക വ്യതിയാനോ എന്നാ പറയുന്നത് മ്യൂട്ടേഷൻ. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആകസ്മിക വ്യതിയാനം സംഭവിക്കുന്നു. അച്ഛൻ വലിയ ബുദ്ധിമാനായില്ലെങ്കിലും മകൻ വലിയ ബുദ്ധിമാനാകും. മകൻ ബുദ്ധിമാനായിരുന്നാൽ പിന്നെ അടുത്ത് വരുന്നവൻ മണ്ടനായിരുന്നു. എന്തുകൊണ്ട്? ഇത് ആകസ്മിക വ്യതിയാനങ്ങൾ സംഭവിക്കും. അതാണ് ശരിക്കും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നതിന്റെ കാരണം. പണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തുവരാം ചിലർക്കൊക്കെ ഗുരുവിനെയൊക്കെ പോലെയുള്ളവർക്ക് വളരെ സഹജമായും അനായാസമായും അധികം പരിശീലനമില്ലാതെയും ഒക്കെ ഇങ്ങനെ ഒരു ബോധമുണ്ടായി. പലരെ സംബന്ധിച്ച് ഒരു ജീവിതകാലം പരിശീലിച്ചാലും കൃത്യമായ ബോധം ഉണ്ടാകത്തില്ല. എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നാലോ ബോധം ഉണ്ടാകത്തില്ല. അപ്പോ ഇതിന് പല ഘടകങ്ങളാണ്. ഒരു കാരണമല്ല, നിരവധി കാരണങ്ങൾ കൂടിയിട്ടാണ് ഒരാൾക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത്. ഇപ്പോ നമ്മളിതിനെ കുറിച്ചൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇത് കേൾക്കാൻ അവസരം ഉണ്ടായാൽ തന്നെ ഇതിൽ താല്പര്യമില്ലാത്ത എത്രയും പേരുണ്ട്, കേൾക്കാൻ കൂടി താല്പര്യമില്ലാത്ത എത്രയും പേരുണ്ട്, കേട്ടാൽ തന്നെ ഇതിന് വില കൽപ്പിക്കാത്ത എത്രയും പേരുണ്ട്. അപ്പൊ മനുഷ്യരുടെ എല്ലാം നേച്ചർ വേറെ വേറെ വേറെയാണ്. അപ്പൊ ഇവിടെ ഈ ജ്ഞാനി എന്ന് പറയുന്നത് എങ്ങനെയായാലും ശരി, എന്തൊക്കെ കാരണങ്ങളായാലും ശരി, ഇങ്ങനെ അനായാസമായി ഇങ്ങനെ ഒരു ബോധത്തെ കൈവരിച്ച ആൾക്കാരാണ് ഇവിടെ പറയുന്നത് ജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരു അല്ലെങ്കിൽ ഗുരുവിനെ പോലെയുള്ളവരൊക്കെ ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നത് എന്നതാണ് എന്ന് പറയുന്നത്. കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ഇത് വളരെ കഠിനമായി തോന്നും പലപ്പോഴും. ഇതങ്ങോട്ട് നമുക്ക് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിന് ശാരീരിക യോഗ്യത ഇല്ലാത്തതുപോലെ തന്നെ പല പ്രവൃത്തികളും ചെയ്യാനുള്ള ശാരീരിക യോഗ്യത നമുക്ക് കാണത്തില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള മാനസിക യോഗ്യതയും കാണത്തില്ല. അങ്ങനെ മാനസിക യോഗ്യത ഉണ്ടായ ഒരാളിനെയാണ് ഇവിടെ പറയുന്നത് ജ്ഞാനി. അപ്പൊ ചുരുക്കത്തിൽ എന്താണത് എന്ന് പറയുന്നത് തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ്, വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളെന്ന് പറയുന്നത് അപൂർവമാകുന്നത്, വളരെ കുറച്ച് പേരാകുന്നു. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ ഈ പറയുന്ന അനായാസമായ ഈ ബോധം ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് ശരി സച്ചിദാനന്ദമെന്ന് എനിക്കറിയാമെന്ന് തോന്നിയാലും അയാളുടെ ബോധം ശരിയായി കൊണ്ടുവന്നില്ല. കാരണം ഈ പറയുന്നതിൽ തന്നെ അയാൾക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഈ തത്വത്തെ സംബന്ധിച്ച് അയാൾ അറിയുന്നത് കുറവായിരിക്കും, അറിയാൻ ഇനിയും പലതും ശേഷിക്കും. പക്ഷെ അത് മനസ്സിലാക്കാതെ തന്നെ ഒരാളെന്ത് പറയും, എനിക്ക് ഇത് അനായാസമാണെന്ന് പറഞ്ഞെന്ന് വരാം. അതുപോലെ നമ്മളൊരു വിഷയത്തെ കുറിച്ച് അറിയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മളവിടെ എന്താണ് അല്പജ്ഞനാണ്, അല്പമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നാലും നമ്മൾ അറിഞ്ഞു എന്ന് ചിലപ്പോൾ വിചാരിക്കും. ഗുരു പറയുന്നത് ഇത് ആകവേ അറിഞ്ഞാൽ എന്ന് പറയുന്നു. ഈ അറിവിൻ്റെ ഒരു പൂർണ്ണത, ഒരു സമഗ്രതയുണ്ട്. ആ സമഗ്രമായ രീതിയിൽ ഇതിനെ അറിഞ്ഞാൽ, ആ സമഗ്രത എന്ന് പറയുന്നത് എന്താണോ, ആ ഒരു അറിവിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപരീതി പറയും, ഇതില്ലാതെ അറിയും. അങ്ങനെ അറിയുന്ന ഒരാളെയാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. അതപൂർവം പേര് കാണും. അവരിലാണ് ഈ അനായാസതയുള്ളത്. പിന്നെ ഇത് അറിയാൻ ഒരാളെ ഇറങ്ങിത്തിരിച്ച് ഒരുപാട് വിഭ്രമങ്ങളിൽ പെട്ടു പോകുന്നവരും ധാരാളമുണ്ട്. ഇതിന്റെ അടുത്തൊന്നും ചെന്നെത്തത്തില്ല, പക്ഷെ അറിഞ്ഞു എന്ന് ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറിയാതെ ഞാൻ അറിഞ്ഞു എന്ന് ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് ഒരാളെ പറയാൻ പറ്റും എന്താണ് ജ്ഞാനി പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് അപൂർവമായതുകൊണ്ട് ഇത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ്. ഒരു ജ്ഞാനമെന്നും അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്ന് മറ്റുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല. കാരണം ഇതൊന്നും മനുഷ്യന്റെ സാമാന്യ വിദ്യാഭ്യാസത്തിന്റെ പരിധിപ്പെടുന്ന കാര്യങ്ങളല്ല, ഒരിക്കലുമല്ല. മനുഷ്യന്റെ സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതിപ്പെടുന്ന കാര്യങ്ങളും. അതായത് ഗുരു പറഞ്ഞല്ലോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇതാരോടാ പറഞ്ഞത്? ആരോടായി? എല്ലാവരോടും പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും വിദ്യ ആവശ്യമാണ്. ആ വിദ്യ കൊണ്ട് വരുന്ന പ്രബുദ്ധത എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടതാണ്. പക്ഷെ ഈ പറയുന്ന അങ്ങനെയല്ല, അപൂർവം വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യം. രണ്ടും തമ്മിൽ വ്യത്യാസം. അത് തന്നെ, അത് സ്വതന്ത്രരാകാന്നൊന്ന് പറഞ്ഞതൊക്കെ വളരെ അർത്ഥവത്തായിട്ട്. കാരണം അന്ന് വിദ്യയില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ടും മനുഷ്യർ അടിമകളായി ജീവിച്ചിരുന്നു. അപ്പൊ ആ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകുക എന്ന് പറയുന്നതിന് അറിവ് വേണം. അറിവെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ സാമാന്യ വിദ്യാഭ്യാസമാണ്. അതിനകത്ത് എല്ലാം വരും. സാമൂഹ്യമായ വിദ്യാഭ്യാസം, മറ്റ് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം, എല്ലാ തരത്തിലുള്ള അറിവുകളും വരും. അങ്ങനെയുള്ള സാമാന്യ വിദ്യാഭ്യാസം, അതാണ് ഗുരു സ്കൂളുകളിലൂടെയും മറ്റും ഉദ്ദേശിച്ചത്. സ്കൂളുകളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് സാമാന്യ വിദ്യാഭ്യാസം. അത് വളരെ പ്രാഥമികവും ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒന്നാണ് ആ വിദ്യാഭ്യാസം. അടിസ്ഥാനമാണ്. അതിലൂടെ മാത്രമേ മനുഷ്യന് പുരോഗമിക്കാൻ, മുന്നോട്ട് പോകാൻ പറ്റൂ. അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായി വരുന്നത് ഭൗതികമായ സ്വാതന്ത്ര്യമാണ്. പിന്നെ ആത്മീയ സ്വാതന്ത്ര്യമൊക്കെ വരുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ഭൗതികമായ സ്വാതന്ത്ര്യത്തിന് വിദ്യാഭ്യാസം ആവശ്യമാണ്. പിന്നെ ആ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോഴാണ് അവിടെ മനുഷ്യന്റെ ആത്മീയ സ്വാതന്ത്ര്യമൊക്കെ വരുന്നത്. പക്ഷെ അന്ന് തന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അവരുടെ അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായ അസ്വാതന്ത്ര്യമാണ്. ഭൗതികമായ പ്രബുദ്ധത ഇല്ലായ്മയാണ്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അല്ല, ജനങ്ങളോടെല്ലാം ജ്ഞാനികളാകാൻ പറഞ്ഞത്. അങ്ങനെ സ്വതന്ത്രരാകുന്ന മനുഷ്യരിൽ പിന്നെ ആ സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഏതുവരെ ആകാം? അത് കേവലം ഭൗതികമായ സ്വാതന്ത്ര്യത്തിൽ ഒതുങ്ങുന്ന ഒന്നാണോ? അങ്ങനെയല്ല, അതിന് ആത്മീയമായൊരു തലം ഉണ്ടെന്ന് വരുമ്പോൾ അപ്പൊ മാത്രമേ ഇതൊക്കെ ഒരാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അങ്ങനെ ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം വരുമ്പോഴാണ് ഇവിടെ വരുന്ന ജ്ഞാനി എന്ന് പറയുന്ന ഇത് വരുന്നത്. ഇത് രണ്ടും രണ്ടു തന്നെയാണ്. ഇത് രണ്ടിനെയും അവഗണിക്കാൻ പറ്റില്ല. ഇപ്പൊ സമൂഹം, സാമൂഹികമായ പ്രവർത്തനങ്ങൾ, സാമൂഹികമായ ഉദ്ബോധനങ്ങൾ, സാമൂഹികമായ പരിഷ്കരണങ്ങൾ, ഇതിന്റെ എല്ലാം പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായ സ്വാതന്ത്ര്യം. അതിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ച. അതിനാണ് പിന്നെ ഇത് വളരെ സെലക്റ്റീവായ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന കാര്യം. അപൂർവം പേർ ഇതിനെ നമുക്ക് അങ്ങനെ ജനകീയമാക്കാൻ പറ്റത്തില്ല, നടക്കുന്ന കാര്യമില്ല. ഇനി നമ്മളിത് എന്താണ് ഈ ഭൗതികമായ സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് നേടാം. മനുഷ്യൻ ഏറെക്കുറെ നേടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അന്ന് അസ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നവരെല്ലാം ഇന്ന് അസ്വാതന്ത്ര്യമൊന്നുമില്ല. ആ ഭൗതികമായ സ്വാതന്ത്ര്യം മനുഷ്യൻ ഇന്ന് നേടിക്കഴിഞ്ഞു. അന്നത്തെ അസ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. പുതിയ ചിലപ്പം ബന്ധനങ്ങളൊക്കെ വരും, പക്ഷെ അന്ന് ഗുരുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അസ്വാതന്ത്ര്യങ്ങളെല്ലാം പോലും മനുഷ്യന് സമത്വം എന്നുള്ള കാഴ്ചപ്പാടുണ്ടായി. ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ. പക്ഷെ ഈ പറയുന്ന ആത്മീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതുപോലെ ജനകീയമാക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്താണ്, ഇതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പറഞ്ഞാൽ ഇത് ഫലവത്താവും. ഈ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അന്നത്തെ ആ സമൂഹം മുഴുവൻ പള്ളിക്കൂടങ്ങളിലേക്ക് പോയി. എന്തേ ജനങ്ങൾ മുഴുവൻ പോയി. ആ ജനങ്ങൾ മുഴുവൻ നമുക്ക് ബ്രഹ്മവിദ്യാലയത്തിൽ കൊണ്ടുവരാൻ പറ്റൂ? നടക്കുന്ന കാര്യമല്ല. ജനങ്ങൾ മുഴുവൻ പള്ളിക്കൂടത്തിൽ പോയി. അവിടെ വിദ്യാഭ്യാസം എന്തായാലും ഉണ്ടായി. അതിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അത് കച്ചവടമോ മറ്റെന്തൊക്കെ ഉണ്ടായാലും ശരി, ജനങ്ങളെല്ലാം വിദ്യാഭ്യാസം നേടി. അതൊക്കെ തന്നെ, അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്തുകൂടാ? അവന് വിദ്യാഭ്യാസം ഉണ്ടാക്കാം, വ്യവസായം ഉണ്ടാക്കാം, എന്തും ചെയ്യാം. ആ സ്വാതന്ത്ര്യം, വിദ്യ കൊണ്ടുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ നേടി. നേടിയെന്ന് വെച്ചാൽ അവനെന്താണ്, അതിന് മുമ്പുണ്ടായിരുന്ന ഒരു അടിമത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആർക്കും കഴിയാതെ. അത് അടിമത്ത അനുഭവിച്ചിരുന്ന എല്ലാ ജനങ്ങളും, ഒരു വിഭാഗമല്ല, ഒരു ജാതിയല്ല, എല്ലാ ജാതികളും എന്ത് ചെയ്തു, അടിമത്തത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായി. അങ്ങനെ ആർക്കും ഇപ്പൊ അടിമത്തത്ത് വയ്ക്കാൻ പറ്റില്ല. അടിമത്തത്വം എന്ന് വെച്ചാൽ അവരെ അടിച്ചേൽപ്പിച്ചാണ്, ആരും സ്വയം അടിമത്തം സ്വീകരിക്കും. അപ്പോൾ ആ ജനങ്ങളെ അടിമകളാക്കിയതാണ് ആ അടിമത്തത്തെ അവർ കളഞ്ഞു. എല്ലാ ജാതികളും സ്വതന്ത്രരായി. അപ്പൊ എല്ലാ ജാതികളും ഇവിടെ പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ആ വിദ്യാഭ്യാസം ജനകീയമാക്കിയതുപോലെ ഇത് ജനകീയമാക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നാലേ പറ്റൂ ഒരാത്മീയമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ ജനങ്ങൾക്ക് അതിനോട് താല്പര്യം വരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സച്ചിദാനന്ദ സ്വാമിയെ കണ്ടു. സ്വാമി എന്നോട് പറഞ്ഞ് ബ്രഹ്മവിദ്യ പഠിക്കാൻ ആരും വരുന്നില്ലല്ലോ പരാതിയായിട്ട്. എന്നാ പറഞ്ഞ സംഗതി ശരിയാ, ബ്രഹ്മവിദ്യ പഠിക്കാൻ എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ടാ വരാത്ത? ഇത് പറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞ കാര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പള്ളിക്കൂടത്തിൽ കയറിയിട്ട് ആരും പിന്നെ ഇറങ്ങില്ല, ഇന്നും അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇന്ന് പല പല പല തരത്തിലൊന്ന് വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട ഒരു വിദ്യാഭ്യാസമാണ് ഇത്. ഈ പറയുന്ന തത്വജ്ഞാനം എന്ന് പറയുന്നു. അപ്പൊ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നതിന് വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്താണ് പ്രതിസന്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ, മറ്റതുപോലെ വിദ്യ നേടുക സ്വതന്ത്രരാകുക എന്ന് പറയുന്നതുപോലെ അല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ആധ്യാത്മിക വിദ്യാഭ്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാലും പല പല കാരണങ്ങൾ കൊണ്ടും മനുഷ്യന് അവന്റെ ആ ആരുടെയും കുറ്റമോ തെറ്റോ അല്ല, അവന്റെ ആ അറിവിനനുസരിച്ച് അവന് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഈ അറിവിന്റെ പ്രയോജനം സമൂഹത്തിന് ബോധ്യപ്പെടുന്നില്ല, ബോധ്യപ്പെടുത്താൻ ഈ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് കഴിയുന്നുമില്ല. എന്നുവെച്ചാൽ സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊരു പരാജയപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇങ്ങനെ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവിനനുസരിച്ച് പിന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന് സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു അറിവ് ഒരാൾ നേടിയാലും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിലാണ് ഈ അറിവ് പ്രയോജനമുള്ളതാണ് ഗുണമുള്ളതാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആർക്കും പറ്റുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്? മനുഷ്യരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക രീതിയിൽ വ്യക്തികളിൽ പരിണാമം സംഭവിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ സാധ്യത. ഉദാഹരണം ഗുരുദേവൻ തന്നെയാണ്. ഗുരു എന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു എല്ലാ മനുഷ്യരെയും പോലെ തന്നെ മനുഷ്യനായി തന്നെയാണ് ജനിച്ചത്. ഒരുപാട് അതിശയോക്തിപരമായ കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ വെറുതെ. മനുഷ്യനായി തന്നെയാണ് ജനിച്ചത്. പക്ഷെ എന്ത് ചെയ്തു, ജീവന് അതിനൊരു കാരണമായിരിക്കാം. ഇത്തരം ആത്മീയമായ അറിവുകൾ വലിയൊരു ആ വ്യക്തിയിലൊരു വലിയ പരിണാമം ഉണ്ടാക്കി. എങ്ങനെ ആ പരിണാമം ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാത്ത രീതിയിലൊരു പരിണാമം ഉണ്ടാക്കി. അപ്പോ അത് എന്താണ് ആ പരിണാമത്തെ ഉണ്ടാക്കിയത്? അതാണ് ഈ പറയുന്ന ആത്മവിദ്യയാണ് ആ പരിണാമത്തെ ഉണ്ടാക്കി. അതുപോലെ ഒരു പരിണാമം ആരിലും ഉണ്ടാക്കല് സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിൽ അങ്ങനെ ഒരു വിദ്യ ഒരു പരിണാമം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല സമൂഹത്തിൽ. അതുകൊണ്ട് സമൂഹം ഇതിന്റെ പിറകെ വരുന്നു. ഇതിന്റെ പ്രയോജനം ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. അപ്പൊ ഈ വിദ്യയെക്കുറിച്ച് നമ്മൾ സമൂഹത്തിനോട് പ്രസംഗിച്ചാലും കുറെ പുസ്തകങ്ങൾ എഴുതി വെച്ചാലും അതൊക്കെ അവിടെ ഇരിക്കുമെന്നുള്ളതല്ലാതെ പ്രസംഗിക്കുന്നവനും പുസ്തകം എഴുതുന്നവനും എന്താ കിട്ടുന്നത്? ആ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ ഭൗതികമായ പ്രയോജനമാണ് കിട്ടുന്നത്. അതിനപ്പുറം എന്താണ്, ആർക്കും തന്നെ ഈ വിദ്യയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പരാജയം. അതാണ് ഇതിനെ ജനകീയമാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അതാണ് ഇത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ല, ആള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. അപ്പൊ ഇങ്ങനെ ഒരു അറിവ് ഈ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്ന് ആർക്കും ബോധ്യപ്പെടുന്നില്ല. ഉണ്ടാ ഉണ്ടാ അവിടെ ആർക്കെങ്കിലും ബോധ്യപ്പെടുന്ന ഒരു മാറ്റം ആരിലും ഇല്ല. അവിടെ ഇത് പരാജയപ്പെടുകയാണ്. അത് പല കാരണങ്ങളും ഉണ്ടാകാം. ഒരു വ്യക്തിയുടെ കുറ്റമൊന്നുമല്ല, അങ്ങനെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണോ വിദ്യാഭ്യാസം ജനകീയമായത്, അതുപോലെ ഇത് ജനകീയമാകുന്നില്ല. ജനകീയം ഇന്നത്തെ രീതിയിൽ അത് ആകാൻ സാധ്യതയും ഉണ്ടാണ്. പ്രസംഗം നമ്മളിപ്പോ എഴുതിയോണ്ടോ പ്രസംഗിച്ചോണ്ടോ നമ്മുടെ പ്രഭാഷണം കേട്ടിട്ടോ അല്ലെങ്കിൽ എഴുത്ത് വായിച്ചിട്ടോ ഒക്കെ ജനങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് അതിനോട് ആ ഒരു പുതിയ അറിവ് എന്നുള്ളതിനൊക്കെ അതിനോട് ഒരു ജിജ്ഞാസ തോന്നിയെന്നിരിക്കും. അത് ചിലപ്പോൾ ഉണ്ടാകും, ഇതൊരു പുതിയ അറിവാണല്ലോ, അതിനൊരു ജിജ്ഞാസ. അപ്പൊ അവരിതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ അവർ നോക്കുമ്പോൾ എന്താണ്, ഇത്തരം അറിവുകൾ ആ വ്യക്തികളിലും ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല, ഇത് പറയുന്നവരിലും എഴുതുന്നവരിലും ഈ അറിവ് ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്ന് അവർ എളുപ്പം തിരിച്ചറിയും. അവിടെയാണ് തകരാറ്. വ്യക്തികളെല്ലാം എന്താണ് ആ വ്യക്തിയുടേതായ എല്ലാ ഗുണദോഷങ്ങളോടും കൂടി തന്നെ വ്യക്തി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോ ഇതാണ് ജനങ്ങൾ ഒരിക്കലും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അതാ സംഭവം. അപ്പോ എന്താണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുമ്പോ സച്ചിദാനന്ദത്തെ അറിയുന്ന ജ്ഞാനി എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു എന്താണ് കാലത്തിനനുസരിച്ച് പരിവർത്തനം വരുന്ന വ്യക്തികളെ തന്നെ കണ്ടെത്തേണ്ടി വരും ജ്ഞാനികളായിട്ട്. അപ്പോ ഈ മനുഷ്യന്റെ പരിണാമം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ പരന്ന് വികസിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്ക് അതിങ്ങനെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികം മനുഷ്യന്റെ സമൂഹത്തിനും മനുഷ്യന്റെ ജീവിതത്തിനും ഒക്കെ സങ്കീർണതകൾ കൂടി വരിക കുറയുക. അത് എല്ലാം പുരോഗമനാത്മകമാണ്, അർത്ഥവത്താണ് ആ മാറ്റങ്ങളെല്ലാം, എന്നുവെച്ചാൽ പോസിറ്റീവാണ്. പക്ഷെ അത് സങ്കീർണമാണ്. അതിന്റെ ഇടയ്ക്ക് ഇത്തരം അറിവുകൾ ഉൾക്കൊണ്ട് വ്യക്തികളിൽ ആ മാറ്റം ഉണ്ടായി വരിക എന്ന് പറയുന്നത് അതുപോലെ വളരെ സങ്കീർണമാണ്. കാരണം ഇത്തരം വിപരീത സാഹചര്യങ്ങളും മനുഷ്യരിൽ മാറ്റം വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ വ്യക്തികളിൽ മാറ്റം കാണാത്തതുകൊണ്ടാണ് മനുഷ്യർ ഇതിലേക്ക് ആകർഷിക്കാതെ പോകുന്നത്. അതാണ് എന്തുകൊണ്ടാണ് വരുന്നില്ല എന്നുള്ളതിന്റെ. ഇത് ഞാൻ വളരെ മാന്യമായി പറയുകയാണ്. ഇത് പൊളിച്ചു പറയണമെങ്കിൽ എന്തുവരും, ആൾക്കാർക്ക് പ്രയാസം വരും. ഞാനിത് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഏറ്റവും മാന്യമായ രീതിയിൽ പറഞ്ഞ ഇതൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്ന അതാണ്. അപ്പൊ ജ്ഞാനി എന്ന് പറയുമ്പോ എന്ന് വരുന്നു ജഗത്തിന് സച്ചിദാനന്ദം എന്നറിയുക മാത്രമല്ല, ആ അറിവിനനുസരിച്ച് ആ വ്യക്തി ജീവിതം ആ അങ്ങോട്ട് മാറുകയാണ് മൊത്തം. ആ മാറ്റം ആ വ്യക്തി സംഭവിക്കുന്നതും വളരെ അനായാസമായിട്ടാണ്. നമുക്കിപ്പോ ഗുരുവിനെ എടുത്ത് കാണിക്കാൻ പറ്റും. ഒരു ചിന്ത, ഒരു എന്താണ് പഴയ ഒരു തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് നമുക്കിത് മനസ്സിലാക്കാം, കുറെയൊക്കെ മനസ്സിലാക്കാം. അതും ഞാൻ പറയുന്ന പോലെ അനായാസമായി സ്വാഭാവികമായി അങ്ങനെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ നല്ലത്. അങ്ങനെ അറിയുന്നതിനനുസരിച്ച് വ്യക്തിയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ അതിനും കാരണം എന്താണ്? അവന്റെ ജീന് തന്നെ. അപ്പൊ ഈ മനുഷ്യന് പലതരത്തിലുള്ള ജീനുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ചില ജീനുകൾ അനുകൂലമായതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് തിരിയുന്നത്, ഈ ചിന്തയിലേക്ക് അവൻ തിരിയുന്നു, ഈ അറിവിലേക്ക് അവൻ തിരിയുന്നു. പക്ഷെ മറ്റ് ചില ജീനുകൾ എന്താണ്? പേശകാണ്. അതുകൊണ്ട് അത് അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോ ഗുരുവിന്റെ തന്നെ ഒരു പ്രത്യേകത എടുക്കുക. ഗുരുവിനിങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നപ്പോ തന്നെ ഗുരുവിൽ കാണുന്ന ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ വളരെ അപൂർവമായി മാത്രം കാണാമെന്നുള്ള ഒരു പ്രത്യേകത എന്താണോ? സഹാനുഭൂതി. ഈ സഹാനുഭൂതി എന്ന് പറയുന്നത് മനുഷ്യരിൽ വരിക അത്ര എളുപ്പമുള്ള കാര്യമാണ്. സഹാനുഭൂതി, എമ്പതി എന്ന് പറയും, സഹാനുഭൂതി. നമ്മളീ കാരുണ്യം എന്നൊക്കെ പറയുന്നതൊന്നും വലുതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? സഹാനുഭൂതിയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞല്ലോ, പ്രപഞ്ചം തന്നെ സച്ചിദാനന്ദമാണ്. അപ്പോ പ്രപഞ്ചത്തിന്റെ എല്ലാ, അടുത്ത പദ്യത്തിനും അതാ പറയുന്നത്, പ്രപഞ്ചത്തിന്റെ എല്ലാ ഘടകങ്ങളും സച്ചിദാനന്ദമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലാരും ദുഃഖിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും. അപ്പോ മറ്റുള്ളവര് നമ്മൾ കാണുന്ന എന്താണ്? കുറെ പേര് സുഖിക്കുന്നു, കുറെ പേര് ദുഃഖിക്കുന്നു. അപ്പോ ഈ സുഖിക്കുന്നവരെങ്ങനെ സുഖിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും. ഒരാൾ എങ്ങനെയാ സുഖിക്കുന്നത്? ഒരാൾ സുഖിക്കുന്ന, ഒരാളുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സുഖിക്കും, പണം കിട്ടിക്കഴിഞ്ഞാൽ സ്തുതിക്കും, പ്രശസ്തി വന്നു കഴിഞ്ഞാൽ സുഖിക്കും. ഇതിലൊക്കെ സുഖിക്കുന്നവരുണ്ട്, വേറെ ചിലരുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് സുഖിക്കും, പാര വെച്ചിട്ട് സുഖിക്കുന്നവരുണ്ട്. അല്ലേ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് രഹസ്യമായിട്ട് സുഖിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ സുഖിക്കുന്നു. ഇനി വേറെ ഭാഗത്ത് മനുഷ്യൻ ദുഃഖിക്കുന്നു. അത് പലതരത്തിലും ചിലരെന്താണ് മറ്റുള്ളവർ ദുഃഖിപ്പിക്കുന്നോണ്ട് ദുഃഖിക്കുന്നു, പിന്നെ സ്വയംകൃത അനർത്ഥമായിട്ട് മനുഷ്യൻ ദുഃഖിക്കുന്നു. തന്റെ തന്നെ ബുദ്ധിശൂന്യതകളും മറ്റും കൊണ്ട് ദുഃഖിക്കുന്നു. അല്ല, ദുഃഖിക്കുന്നവരെല്ലാം മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ എന്താണ്, മനുഷ്യന്റെ അനുഭവങ്ങളാണ്, ഇതിനാണ് അനുഭൂതി എന്ന് പറയുന്നത്. എല്ലാ ഇതെല്ലാം മനുഷ്യന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പൊ സഹ അനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരുടെയും അനുഭൂതി തന്റേതായി കാണുക, സുഖിക്കുന്നവന്റെ സുഖവും ദുഃഖിക്കുന്നവന്റെ ദുഃഖവും എല്ലാം തന്റേതായി കാണുക, അതാണ് സഹ അനുഭൂതി, എമ്പതി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം, ഇതാണ് ഈ അറിവ് കൊണ്ട് വ്യക്തി വരുന്ന മാറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോ ഒരാള് ദുഃഖിക്കുന്ന സ്വയംകൃതം അനർത്ഥമാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അയാളെ അതിൽ നിന്ന് മോചിക്കാൻ സഹായിക്കുക. ഇനിയല്ല, ഒരാള് വേറൊരാള് പീഡിപ്പിച്ചിട്ടാണ് അയാള് ദുഃഖിക്കുന്നതെങ്കിൽ ആ ദുഃഖത്തിൽ നിന്ന് അയാളെ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കുക. ഇനി മറുവശത്ത് സുഖിക്കുന്നവൻ, ഇപ്പൊ ഒരു പീഡകൻ വേറൊരാള് പീഡ അനുഭവിക്കുന്നു, അപ്പൊ ഈ പീഡ അനുഭവിക്കുന്നവനെ അവന്റെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ പീഡകനെയും മോചിപ്പിക്കുകയാണ്. കാരണം അവൻ പിന്നെ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അവന് ചെയ്യാൻ പിന്നെ അവസരമില്ലാതെ വരികയാണ്. ഇപ്പൊ ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിമകളെ സ്വന്തമാക്കി വെക്കുന്ന യജമാനന്മാർ പിന്നെ അവിടെ ഇല്ല, ഉടമകളില്ല. അപ്പോ അവന്റെ ആ പാതകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവൻ എന്ത് ചെയ്യും, സുഖത്തിന് ന്യായമായ വഴികൾ കണ്ടെത്തും. ന്യായമായ അന്യായമായ വഴിയിലൂടെ സുഖം കണ്ടെത്താൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, ചിലർ കണ്ടിട്ടില്ലേ, ഒരു മോഷണം നടത്തി പണം സമ്പാദിക്കുന്നു കുറച്ചു കാലം, അത് കഴിഞ്ഞ് അവന് പരിവർത്തനം വരുമ്പോൾ അവൻ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നു. അതുപോലെ അപ്പൊ മനുഷ്യന്റെ എല്ലാ അനുഭൂതികളും സഹ അനുഭൂതികളെല്ലാം തന്റെ അനുഭൂതിയായിട്ട് കണ്ടിട്ട് എല്ലാ രംഗത്തിലും അതിന്റെ പരിഹാരങ്ങൾ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഹാനുഭൂതിയുടെ ഗുണം, അതിന്റെ ഫലം. അങ്ങനെ സഹാനുഭൂതിയിൽ പ്രവർത്തിക്കുക, അതാണ് ഈ തത്വജ്ഞാനത്തിന്റെ സദുപയോഗം. ശരിയായ ഉപയോഗം എന്ന് പറയുന്നത് അതാണ്. അവിടെ അക്രമത്തിന് അവസരം കൊടുക്കുന്നില്ല, ഹിംസയ്ക്ക് അവസരം കൊടുക്കുന്നില്ല, സാമൂഹ്യ നീതിക്ക് അവസരം കൊടുക്കുന്നു. അപ്പോ എന്താണ് നിരർത്ഥകമായത് എന്ന് വെച്ചാൽ, നെഗറ്റീവായ എല്ലാത്തിനെയും മാറ്റിയിട്ട് സാർത്ഥകമായ പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും ആ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതാണ് ഈ തത്വജ്ഞാനത്തിന്റെ, ആ തത്വജ്ഞാനം വ്യക്തിയിൽ, ആ തത്വജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റവും. അപ്പോ തത്വജ്ഞാനം സഹാനുഭൂതിക്ക് കാരണമായാൽ അത് ഗുണം ചെയ്യും, ആ വ്യക്തിക്ക് സമൂഹത്തിനും ഗുണം ചെയ്യും. നമ്മള് തത്വജ്ഞാനം നേടുന്നു, പക്ഷെ നമുക്ക് സഹാനുഭൂതി ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് വെച്ചാൽ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് എന്താ പ്രയോജനം, അത് സമൂഹത്തിന് മനസ്സിലാകുന്നു. ഗുരു തത്വജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അതിനോട് താല്പര്യം വരും. കാരണം ഗുരുവിന്റെ തത്വജ്ഞാനം എന്ന് പറയുന്നത് സമൂഹത്തിന് പ്രയോജനപ്പെട്ടാണ്. നമ്മൾ തത്വജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനത് ബോധ്യപ്പെടുത്തുന്നു. കാരണം നമ്മുടെ തത്വജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിക്കാതെയാണ്. സഹാനുഭൂതി ഇല്ലാത്ത തത്വജ്ഞാനമാണ്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതാണ് ഇതിനോട് ആൾക്കാർ ആകർഷിക്കാത്ത, ആകർഷം ആൾക്കാർക്ക് തോന്നാതെ പോകുന്ന അതുകൊണ്ടാണ്. നമ്മളിനി ഏത് മേഖലയിൽ എന്താണ് ആയാലും ശരി, സാമൂഹ്യമായ പ്രവർത്തനത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഇതൊക്കെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. മറ്റ് മേഖലകളിലെല്ലാം പ്രവർത്തിക്കുമ്പോഴും നമുക്കെന്താണ് ആ സഹാനുഭൂതി ഇല്ലാതെയാണ് നമ്മുടെ ചിന്താഗതികളാണെങ്കിൽ അത് സമൂഹത്തെ ഇതുപോലെ ആകർഷിക്കില്ല. ചിലപ്പോൾ കുറച്ച് വ്യക്തികൾക്ക് അതിനോട് താല്പര്യം തോന്നി എന്ന് വരും. തത്വജ്ഞാനിയുടെ നിലപാട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അല്ല, എന്തുകൊണ്ടാണ് ബ്രഹ്മവിദ്യാലയത്തിൽ ആള് വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ചോദിച്ചിട്ട് അരമണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പോ ആ തത്വജ്ഞാനത്തിൽ നമുക്ക് വ്യക്തമായ സ്ട്രാറ്റജി ഇല്ല. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ മലയാളം? അതില്ല. എന്നല്ല, നമ്മുടെ നല്ല തെളിച്ചമുള്ള നിലപാടുകൾ അതൊന്നും നോക്കില്ല. നമുക്ക് തത്വജ്ഞാനത്തിലേക്ക് വന്നാലും നമ്മളിരിക്കുന്ന ടാറ്റിക്സുകളാണ്. അതാണ് എന്ന് വെച്ചാൽ അടവ് നയങ്ങളാണ്. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് അടുത്തുള്ളവനെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ള അവിടെയാണ്. ഇതാണ് ഇതിന്റെ വലിയ വ്യത്യാസം. ശരിയായൊരു സ്ട്രാറ്റജി ഇല്ല. അപ്പോ വളരെ തെളിമയുള്ള ഒരു നയരൂപീകരണം അവിടെ ഇല്ല. ഞങ്ങൾ ഗുരു പറഞ്ഞു നയമറിയും നരനാചരിച്ചിടുന്നു എന്നൊക്കെ ഗുരു പറഞ്ഞതാണ്. സമൂഹത്തിനോടുള്ള നയം എങ്ങനെയായിരിക്കും? സഹാനുഭൂതിയിൽ ഇതിനെ അധിഷ്ഠിതമായിരിക്കും. എന്നുവെച്ചാൽ അത് എന്താണ്, കേവലം ബുദ്ധിപൂർവമായിരിക്കരുത്. സഹാനുഭൂതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ വേറൊരു തലമാണ്. അത് ബുദ്ധി സാമർത്ഥ്യത്തിന്റെ തലമല്ല. രണ്ട് രണ്ടാണ്. അതൊക്കെ നമ്മുടെ അതിന്റെ ഒരു ഭാഗം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നതല്ല, അവിശ്വാസമല്ല, മറ്റുള്ളവർക്ക് നമ്മളിൽ വരുന്ന വിശ്വാസികൾ. നമ്മുടെ അടുത്ത മുറി താമസിക്കുന്നവന് നമ്മളിലൊരു വിശ്വാസം വരുക, അതാണ് വിശ്വാസം. അല്ല, നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നതല്ല. മറ്റുള്ളവർക്ക് ഇവൻ പാരയല്ല എന്ന് തോന്നണം. അതാണ് വിശ്വാസ്യത എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഗുരുവിനെ നമുക്ക് മാതൃകയായി പറയാൻ പറ്റും. ആണെന്നാണ് ഒരു സമൂഹം മുഴുവൻ വിശ്വാസത്തെ അർപ്പിച്ച് മുഴുവൻ പേരും എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഗുരുവിന്റെ ആ സഹാനുഭൂതി എന്ന് പറയുന്ന ആ വികാരം ഉണ്ടായിരുന്നത്? അത് ബൗദ്ധികമായൊരു അഭ്യാസമല്ല, അത് സമൂഹത്തോട് വരുന്ന ഒരു ഹൃദയബന്ധമാണ്. അത് നിങ്ങൾ ഇതിനെയൊക്കെ എത്ര ബുദ്ധിപരമായി വ്യാഖ്യാനിച്ചാലും തിരിച്ചും മറിച്ചും അടവ് നയങ്ങളൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാലും അവിടെയൊന്നും ഇത് അത് കിട്ടത്തില്ല. എല്ലാത്തിനും ജീൻ ഒരു പരിധിവര കാരണമാണ്. മൊത്തം ആ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അത് ജീൻ മാത്രമാണ്. സഹാനുഭൂതി എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നേ, എനിക്കങ്ങനെ ആകാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ അറിയാതെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു പ്രവർത്തിച്ചു പോകുന്നു എന്ന് പറയുന്നില്ലേ, അത് ശരിയായ കാര്യങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ സഹാനുഭൂതി എന്ന് പറയുന്ന വിഷയത്തിൽ പറഞ്ഞു. അങ്ങനെ അല്ലാതിരിക്കാൻ ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ കഴിയത്തില്ല. അതാണ് സഹാനുഭൂതിയോടുകൂടി അല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് നമ്മൾക്ക് നമ്മുടെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ട് ജ്ഞാനി ലോകത്തെ സച്ചിദാനന്ദമായി കാണുന്നു എന്ന് വെച്ചാൽ അങ്ങനെ സച്ചിദാനന്ദം എന്ന് അറിയുന്ന കാണുക എന്ന് വെച്ചാൽ അറിയുക എന്നാണ് അർത്ഥം. കണ്ണുകൊണ്ട് സത്യനും ചിത്തിനെയും ആനന്ദത്തെയും കാണുന്നു എന്നല്ല. അങ്ങനെ അറിയുന്ന ഒരു ജ്ഞാനിക്ക് എന്താണ് ഇത്? ഗുരുവിനെ തിരുക്കുളൊക്കെ പറയുന്ന പോലെ സർവപ്രാണികളിലും തുല്യക്രമ കൊണ്ട് നടക്കയാൾ, സർവപ്രാണികളിലും തുല്യ കൃപ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത്. സർവപ്രാണികളിലും മനുഷ്യരിൽ മാത്രമാണ്, സഹജീവികളിലല്ല. നമ്മള് ഇതൊക്കെ എഴുതാറില്ലേ, എന്ന് ഹൃദയപൂർവം. അപ്പൊ അത് ഹൃദയപൂർവമുള്ള ഒരു നിലപാടാണ്. അപ്പൊ അത് അങ്ങനെ ഒന്ന് എന്താണ് ഈ പറയുന്ന അറിവ് കൊണ്ട് അങ്ങനെ ഒരു ഹൃദയപൂർവമായ ഒരു നിലപാട് ഒരാൾക്ക് ആർജിക്കാൻ കഴിഞ്ഞാലേ സമൂഹത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് ബോധ്യം. അപ്പൊ ഗുരു അന്നത്തെ കാലത്ത് ഇതൊക്കെ എഴുതി വെച്ചു, അതുകൊണ്ട് നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഇന്നും മാതൃകയായി ഗുരുവേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആരും ഇതിന് മാതൃക അല്ല, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആളുകൾ, അതാണ് എന്റെ ചുരുക്കം. മനുഷ്യനങ്ങനെ മാറാൻ കഴിയുന്നില്ല. അപ്പൊ ഗുരുവിനെ പോലെയുള്ളവർ വളരെ അനായാസമായി ആ ബോധമുണ്ടായി, വളരെ അനായാസമായി സഹജമായി ആ മാറ്റവും സംഭവിച്ചു. ആ മാറ്റം സംഭവിച്ചാണ് രണ്ടും സംഭവിച്ചു. അത് ജന്മനാന്റെ അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ അത് പൂർണ്ണമായി ശരിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മരുത്തുമാവനയിലും ആരോഗ്യപ്പുറത്തൊന്നും പോയിരിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ജന്മനാ കുറെ ഉണ്ടായിരുന്നു, കുറെ മാറ്റങ്ങൾ താൻ വരണമെന്നും ആഗ്രഹിച്ച് മാറ്റിയെടുത്തു, രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് സത്യസന്ധമായി നോക്കുമ്പോ വലിയ മുഖസ്തുതിയൊന്നും ഇല്ലാന്ന് നോക്കുകയാണ്. അതാണ് എന്റെ പ്രത്യേകത.